പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ഒരു നേരിട്ട് രേഖപ്പെടുത്തി ഒരു മതം എന്ന് പറയുന്നത് സകലോമിങ് സദാവി ചെയ്തിട്ടുണ്ട് ജഗതിയിലെ മതം ഏകം. ഇത് കൂടാതെയും മതത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് ഈ രേഖപ്പെടുത്തുന്ന പലതും ഗുരുവിന്റെ സമാധിക്ക് ശേഷം, സമാധിക്ക് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ആണ് ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് പലരും മറ്റുള്ളവർ പറയുന്നോണ്ട് നമ്മളൊരു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് പറയുന്നവർ കാണും വളരെ വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ഇവരിതൊന്നും എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലോ ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണല്ലോ, അങ്ങനെ അവരാരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവരുടെ അഭിപ്രായമാണോ അതോ ഗുരുവിന്റെ അഭിപ്രായമാണോ എന്നൊക്കെ സംശയിക്കേണ്ടി. അങ്ങനെ ഒരുപാട് പേര് അഭിപ്രായപ്പെടുകയാണ്. അപ്പോ ഒരു ജീവിച്ചിരുന്നു, അത് കഴിഞ്ഞ് ഒരു സമാധിയായി, അത് കഴിഞ്ഞുള്ള കാലങ്ങളിലൊന്നും ഒന്നും പറയാതിരുന്നു. പക്ഷെ 70-നും 80-നും ഒക്കെ ഈ ആൾക്കാർ മരണാസന്നരായി കിടക്കുമ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അതുപോലെ വിശ്വസിക്കാൻ പ്രയാസം. അവർക്കന്ന് പറയാമായിരുന്നല്ലോ ഗുരുവോടൊപ്പം തന്നെ ഇതൊക്കെ രേഖപ്പെടുത്താമായിരുന്നു. അന്നിവിടെ ധാരാളം മാസികകളും പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പലതും, അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ രേഖപ്പെടുത്തുന്നു. പിന്നെ ഗുരു പറഞ്ഞു, ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പ്രസവപ്പെടുത്തിയുണ്ട്. അപൂർവമായി ഗുരു നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ 1916 ഗുരുവിന്റെ പ്രസംഗം ദേശവുമായി പ്രസവപ്പെടുത്തി. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിലും മതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പൊതുവായിട്ട്. പിന്നെ വരുന്നത് SNDP യോഗത്തിന് വേണ്ടി, ഈ പ്രചാരകർക്ക് വേണ്ടി, അന്നത്തെ പ്രവർത്തകർക്ക് വേണ്ടി ശിവരിയിൽ നിന്നും മറ്റും കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഗുരുവിൻ്റെതായ നിർദ്ദേശം, അത് വേവോദയത്തിനും മറ്റും പ്രസിദ്ധീകരിച്ചു. ചില പത്രമാസികകൾ പ്രസിദ്ധീകരിച്ചത് ഗുരു ഇങ്ങനെ നിർദ്ദേശിച്ചോ, യോഗം പ്രവർത്തകർക്കുള്ള നിർദ്ദേശം. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ളത്, ആദ്യകാലത്ത് 1905 മുതലൊക്കെ ഉള്ളത് ഇങ്ങോട്ട് കാണാം, അതിലെല്ലാം പറയുന്നതും അവസാനം പറയുന്നതുമായിട്ട് അതിന് ഒരു മാറ്റം കാണാം. പറയുന്നത് ആദ്യകാലത്ത് ഒരു പറയുന്നത് ശുദ്ധ ഹിന്ദു മതം, അതിൻ്റെ സഗുണ നിർഗുണ തത്വങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കണം, അവിടെ മത സംബന്ധമായ ഉപദേശങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ആദ്യം ക്രമേണ ക്രമേണ വന്ന് അവസാനം വന്നപ്പോൾ 27 ആയപ്പോൾ പറയുന്ന എന്താണോ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതാണ് മതം, ഇതാണ് സനാതനധർമ്മം, ഇതിനെ സ്വീകരിക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ള ഗുരുവിന്റെ തന്നെ കാഴ്ചപ്പാടിന് മാറ്റം വരുന്നുണ്ട്. സമൂഹം മാറുന്നതനുസരിച്ച് ഗുരു അഭിപ്രായത്തെ മാറ്റത്തില്ല. അങ്ങനെ വരണം, നിങ്ങൾക്ക് ഒരേ അഭിപ്രായം തന്നെ ഒരിക്കലും മാറാത്ത അഭിപ്രായമാണ് ഇരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഒരാൾക്ക് വളർച്ചയില്ലെന്നാണ്. അപ്പോൾ ചുറ്റുപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും മാറണം. അല്ല, മാറാതിരിക്കുന്നത് എപ്പോഴും ശരിയല്ല, ചില സന്ദർഭങ്ങളിൽ ശരിയായി, എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നില്ല, പ്രത്യേകിച്ച് സമുദായ കാര്യങ്ങളിലും മതകാര്യങ്ങളിലും. കാരണം സമൂഹം എപ്പോഴും പരിവർത്തനത്തിന് വിധേയമാണ്. അപ്പോൾ സമൂഹത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ മാറാത്തവരെയാണ് നമ്മൾ പറയുന്നത് പിന്തിരിപ്പൻ, മൂരാച്ച് എന്നെല്ലാം പറയുന്ന അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്. അപ്പോൾ ഗുരുവിന്റെ അഭിപ്രായം മാറ്റുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായി വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരുക്കെ അറിവുള്ളവർ ഇതൊക്കെ ഒരു കാലത്ത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. വിദ്വാൻമാരും ഒരു കാലത്ത് ഈ ക്ഷേത്രമൊക്കെ ഉപേക്ഷിക്കും. അപ്പോൾ വിദ്വാൻമാരും അവർ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ തന്നെ അവരുപേക്ഷിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരാം എന്ന് പറയുന്നു. ക്ഷേത്രം നിഷ്ഠിച്ചിട്ട് തന്നെ ഇത് പറയുന്നു. ഇങ്ങനെ മതപരമായ കാര്യങ്ങളിലെല്ലാം പിന്നെ ഗുരുവിന്റെ രചനയിൽ തന്നെ നോക്കും. ആദ്യകാലത്ത് എഴുതിയ രചന ശിവശതകം പോലെയുള്ള കൃതികളൊന്നും ഇന്നത്തെ സമൂഹം ആധ്യാത്മിക വ്യക്തിപരമായ ഒരു ആത്മീയ കൃതി എന്നുള്ളതിൻ്റെ അപ്പുറം അതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ സ്വീകാര്യമായല്ല. എന്താണ് സ്വീകാര്യമല്ലാത്തത്? എന്താണ് അതെന്താ സ്വീകാര്യമല്ലാത്തത്? വിശ്വാസത്തിന്റെ അല്ല, അതിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്ന കാര്യം. സ്ത്രീകളുടെ മുലയും തലയും ഒക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നത് ഇന്നത്തെ ഫെമിനിസ്റ്റുകളൊക്കെ ഇതിനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് സ്ത്രീകളെ എങ്ങനെ കുറ്റം പറയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതവരുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ മനസ്സ് തകരാറാണെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിന് സ്ത്രീകളുടെ ഈ അവയവങ്ങളൊക്കെ എന്ത് വഴിച്ചോ, ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിവശതകത്തെ കുറിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് വലിയ ഒരു ചർച്ചയിലേക്ക് പോയില്ല, കൊണ്ടുപോകാതിരിക്കുന്ന നല്ലത്. അതെ, അതിന് പിന്നെ മറുപടി പറയാതിരിക്കുന്ന നല്ലത്. കാരണം എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാഴ്ചപ്പാടല്ല ഇന്നത്തെ കാഴ്ച. അന്നെന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ആധ്യാത്മിക വ്യക്തി എന്നുള്ള നിലയ്ക്ക് വൈരാഗ്യം എന്നുള്ള ഒരു അത് ഒരു ആവശ്യമാണ്. വൈരാഗ്യം എന്നുള്ള ഒരു വിഷയത്തിൽ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഒരു സാമൂഹിക കാഴ്ചപ്പാടിന് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇന്ന് പറയുന്നത് നല്ലതായിട്ടല്ല ഇന്ന് പരിഗണിക്കുന്നു. പക്ഷെ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. അവിടെ പറയുന്നത് എന്താണ്? ഒരു പറയുന്നതും ഒരു വൈരാഗിയുടെ മനസ്സ്, ഒരു വൈരാഗിയുടെ പ്രാർത്ഥന. ഇപ്പോൾ ഒരു പുരുഷന് സ്ത്രീ വളരെ പ്രലോഭിപ്പിക്കുന്നു, ഈ ആ വിഷയത്തിൽ നിന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്ന് ആ രീതിയിലല്ല ഇന്ന് കാണുന്നത്. അന്നത്തെ ആൾക്കാർക്ക് എന്തൊന്നും വൈരാഗ്യം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങളല്ല. അങ്ങനെ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ പറയണം. വിവാദം ആയിട്ടുണ്ട്, ആക്കാൻ പറ്റുമെന്നുള്ളല്ല, നിങ്ങൾ വായിക്കാത്തുണ്ട്, പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കണം എന്ന് പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട്. പലരും ചർച്ചയ്ക്ക് എടുത്ത് പിന്നെ അതിനെ മറുവശം കയറി പിടിക്കാനും ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വൈരാഗ്യം എന്ന് പറയുന്ന ഒരു വിഷയമില്ലല്ലോ. ഒരു വൈരാഗ്യം എന്ന് വിചാരിച്ച മനുഷ്യരോടുള്ള വിരോധമൊന്നുമല്ലേ കാണിക്കും. അപ്പോൾ അത് വൈരാഗ്യം എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഇതൊന്നും ഇന്നത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവർക്കത് മനസ്സിലാകത്തുണ്ട്. പിന്നീട് പിന്നീട് വന്നപ്പോൾ ഗുരു അത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ അന്നത് പറയാം. അന്ന് പൊതുവെ ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടെന്നുള്ള നിലയ്ക്ക് സ്ത്രീകളുടെ അവയവങ്ങളെയൊക്കെ അങ്ങനെ വർണ്ണിക്കുന്നത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു കാര്യം എന്നുള്ളത്. പക്ഷെ ഇന്ന് വ്യക്തിനിഷ്ഠമായിട്ടും അത് പറയാൻ പാടില്ല. ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ്, സ്ത്രീയുടെ അവയവങ്ങളുടെ പ്രശ്നമല്ല എന്നാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. നിങ്ങളുടെ പ്രശ്നമാണ്, അതിന് സ്ത്രീകളെ കുറ്റം പറയാൻ പാടില്ല. എന്നെ വലക്കിലാ മയേശ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ്, സ്ത്രീയല്ല അതിന് ഉത്തരവാദി എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. അപ്പൊ ഇന്നത്തെ കാഴ്ചപ്പാടി അതൊരിക്കലും അംഗീകരിക്കത്തില്ല. പക്ഷെ അന്നത് ശരിയായി. അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ ഒരാൾ കാട്ടിലേക്ക് പോയി തപസ് ചെയ്ത് ഈ ലോകത്തെ മറന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന വിചാരങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, അതിന്റെ അടയാളങ്ങളാണ് അത്. അത് ഇന്ന് പറയാൻ പാടില്ല. ഇത് രസകരമെന്ന് വെച്ചാൽ ഇത് സ്ത്രീകളിരുന്നുകൊണ്ട് പാടുകയും ഭക്തി ഗുരു എഴുതിയത് കൊണ്ട് അവർ അവരിത് പാടേണ്ട ആവശ്യം, അവരിത് പാടേണ്ട കാര്യം, അവരുടെ പ്രശ്നമല്ല, ഇത് പുരുഷന്റെ പ്രശ്നമാണ്, സ്ത്രീയുടെ പ്രശ്നമല്ല ഇത്. പക്ഷെ എന്താ അവർ പാടും? ഇവിടെ ഇത് പാടുന്ന കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരി വന്നിട്ടുണ്ട്. ഇവരെന്തിനാ ഇത് പാടുന്നത്? ഇവർക്ക് ഇതിലെന്താ പ്രശ്നം? അത് തന്നെ, ഇത് സ്ത്രീകൾ പാടേണ്ട ഒരു കാര്യമില്ല. അത് ഗുരുവിന്റെ കേവലം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ഇന്നത്തെ സമൂഹമല്ല. അന്നത് അടിച്ച് പ്രതീക്ഷ ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ശരിയാണ്. പക്ഷെ ഇന്നത് പറയാൻ പറ്റില്ല. പിന്നീട് അതിനൊക്കെ മാറ്റം വന്നു. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഗുരുവിന്റെ സമീപനം അതായിരുന്നില്ല. സ്ത്രീകൾക്ക് ആശ്രമം ഉണ്ടാക്കണമെന്നും അവരെ തൊഴിലുകൾ പഠിപ്പിക്കണമെന്നും വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള നവീനങ്ങളായ ആശയങ്ങളാണ് ഗുരുവിനുണ്ടായിരുന്നത്. അത് ഗുരു പറഞ്ഞിട്ടുമുണ്ട്. സിലോണിൽ നിന്നൊക്കെ ഒരു സന്ദേശം കൊടുക്കുന്നതിൽ അതൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകളെ എന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണം അതിനുവേണ്ടിയൊക്കെ പറയുന്നുണ്ട്. മറ്റത് ഒരു വ്യക്തിപരമായ ആധ്യാത്മികമായ ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമായി പറഞ്ഞാണ്. പക്ഷെ പിന്നീട് അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളിലും ഗുരുവിൽ അഭിപ്രായത്തിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോ എസ് എൻ ഡി പിയെ സംബന്ധിച്ച് തന്നെ അഭിപ്രായങ്ങൾ എത്രയോ തവണ മാറ്റി. ഒരിക്കൽ എസ് എൻ ഡി പിയിൽ തീയരാണെന്ന് സ്വയം സമ്മതിക്കുന്നവർക്ക് എസ് എൻ ഡി പിയിൽ അംഗം കൊടുക്കാവുന്ന ഒരു നിയമം ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അപ്പോ പിന്നെ പറയുന്നുണ്ട് മാധവൻ ഒരു സംഘടനയുണ്ട്, അത് ചേരുന്നവരെല്ലാം ഈഴവരാകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനോടുള്ള വിയോജിപ്പ് ഗുരു പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എസ് എൻ ഡി പി സ്ഥാപിക്കുമ്പോൾ അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന എന്റെ ബയലോ എന്താണോ, ഈഴവരുടെ ലൗകികവും വൈദികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എസ് എൻ ഡി പി എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ എഴുതിയാണ് സ്ഥാപിച്ചത്. പക്ഷെ പിൽക്കാലത്തൊന്നും ഗുരു അതിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് പലതവണ. എന്നിട്ട് അവസാനം 27 സന്ദേശത്തിൽ പറയുന്നുണ്ട്, ശരി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇത് സ്വീകരിക്കാമെന്നുള്ള എല്ലാവർക്കും സംഘടനയിൽ അംഗമായി ചേരാം. വീണ്ടും ആ ഈഴവൻ എന്നുള്ള ആ പേര് മാറ്റാത്തതുകൊണ്ട് ഗുരു പറയുന്നുണ്ട്, എന്നാൽ ഈഴവൻ എന്ന് പറയുന്ന ഒരു ജാതിയല്ല, അതൊരു പ്രത്യേക ജാതിയും മതത്തെ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രായോഗികമായ പ്രയോജനമൊന്നുമില്ല. എന്നാലും അങ്ങനെയും അതിനെ മാറ്റാൻ ഗുരു ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗുരു തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കാലത്തിനനുസരിച്ച് അതിനെയൊക്കെ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ തന്റെ തന്നെ നിലപാടുകൾ മാറ്റുകയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ജാതിയില്ലാത്ത ഒരു സഭ ഉണ്ടാക്കണം. എസ് എൻ ഡി പി സംബന്ധിച്ച് ജാതി അഭിമാനം വർദ്ധിച്ചു വരണമെന്ന് കണ്ടിട്ടാണ് ഗുരു പറയുന്നത്. നമുക്ക് ജാതിയില്ലാത്ത ഒരു സഭ ഉണ്ടാക്കണം. ഇപ്പൊ ജാതിയില്ലാത്ത ഒരു സഭ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ധർമ്മസംഘം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ധർമ്മസംഘം ഉണ്ടാക്കുക. അതിൽ ഒരു എന്ത് ചെയ്തു, ഒരു ജാതിയുടെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസിമാരെ അതിൽ ചേർത്ത് കൂടുതൽ സന്യാസി ബ്രഹ്മചാരി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളവരെ അതിൽ ചേർത്ത്. പിന്നെ അതിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ടായി, അതുവരെ കഴിഞ്ഞു. പക്ഷെ അവിടെയൊക്കെ ഗുരുവിന്റെ അഭിപ്രായങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് മതത്തിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശുദ്ധ ഹിന്ദുമതം അല്ലെങ്കിൽ മതസംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കുറെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വരുത്തും. പിന്നെയാണ് വരുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആദേശിക്കുക. അപ്പോൾ ഒന്ന് ഗുരു നേരിട്ട് മതത്തെക്കുറിച്ച് പറഞ്ഞത്, രണ്ട് ഗുരുവിന്റെ സംഭാഷണങ്ങൾ പറഞ്ഞു എന്ന് മറ്റുള്ളവർ രേഖപ്പെടുത്തിയത്, പിന്നെ ഗുരുവിന്റെ സംഭാഷണങ്ങൾ അന്ന് തന്നെ പ്രസിദ്ധപ്പെടുത്തിയത്. പിന്നെ വരുന്നത് ശിവരിയിലും മറ്റും യോഗത്തിന് കൊടുത്ത സന്ദേശം. ഇതൊക്കെയാണ് മതത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പൊതുവെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ മതത്തെ സംബന്ധിച്ച് ഗുരു പറയുന്നത് ഒന്നത് തന്നെയാണ്. മതം എന്ന് പറഞ്ഞാൽ ഒരു മതം എന്ന് പറഞ്ഞാൽ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും സ്വഭാവസത. ഇതാണ് മുഖ്യമായും ഒരു മതം എന്ന് പറയുന്നത്. പിന്നെ സംഭാഷണങ്ങളിലും മറ്റും, ഈ സംഭാഷണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മറുപടി പറയുന്നതാകും, ചിലപ്പോൾ ചോദ്യങ്ങളാകും, പലതരത്തിലും വരും. അവിടെ എല്ലാം ഗുരു പറയുന്ന അഭിപ്രായം ഒന്നും മതം എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതൊരാൾക്ക് അയാള് ഏത് മതവും സ്വീകരിക്കാം, അതിന് നിർബന്ധമൊന്നും പാടില്ല. അത് മതം വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇനി ഒരാൾക്ക് മതം വേണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് മതം വേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യാം. ഒരാൾക്ക് മതം വേണ്ടാന്ന് വയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വേണം, അല്ല മതം വേണമെന്ന് ഒരു നിർബന്ധിക്കുന്നുണ്ട്. ഇനി മതമുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള മതം. ഇതാണ് മതത്തെ സംബന്ധിച്ചുള്ള ഗുരുവിന്റെ നിലപാട്. പൊതുവെ സാമുദായികമായ കാര്യങ്ങൾ വരുമ്പം അപ്പൊ ജനങ്ങൾ അവിടെ മതത്തെ അനുകൂലിച്ചാണ് ഗുരു പറയുന്നത്. സമൂഹത്തിന് ഒരു മതം നല്ലതാണ്, മതങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ നിലവിലുള്ള മതങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോ മതം വേണ്ട എന്നൊരു നിലപാട് ഗുരു പറയുന്നില്ല. അത് വ്യക്തികളെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മതം വേണ്ടെന്ന് വയ്ക്കാം, പക്ഷേ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന മതങ്ങളെ ഗുരു ഒന്നിനെയും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിഷേധിക്കാതിരിക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും നിലവിലുള്ള മതങ്ങളുടെ സാരം ഒന്നാണെന്നുള്ള ആ അഭിപ്രായത്തെയും ഗുരു അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മതമെന്ന് പറയുമ്പോൾ ഗുരു തന്നെ രേഖപ്പെടുത്തി വെച്ചത് ഇതൊന്നുമല്ല, മറ്റ് പല സംഭാഷണങ്ങളും എന്ന കാര്യമാണ്. അത് ആത്മസുഖത്തിനായി സർവരും പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു മതം. അവിടെ ഈ നിലവിൽ നിൽക്കുന്ന മതങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല. നിലവിൽ നിൽക്കുന്ന മതങ്ങളാണെങ്കിൽ, നിലനിൽക്കുന്ന മതങ്ങളാണെങ്കിൽ അതിലെ സാരാംശങ്ങളെ സ്വീകരിക്കുക, നല്ലതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ അഭിപ്രായം. അപ്പോൾ മതം വേണ്ട, ജാതി വേണ്ട എന്ന് പറഞ്ഞതുപോലെ മതം വേണ്ട എന്നൊരു അഭിപ്രായം സമൂഹത്തിന് ഗുരു ഒരിടത്തും പറയുന്നില്ല. അത് കാരണം മതത്തിന് നല്ല വശങ്ങളുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്വയം ഗുരു എന്ത് ചെയ്യുന്നു, സ്വയം താൻ ഒരു മതത്തിന്റെയും ആളല്ല എന്ന് സ്വയം ഗുരു പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്വയം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങളും അതിനെ അനുകൂലിച്ചുകൊണ്ട് ഗുരുവിന്റെ ഒരുപാട് പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമുണ്ട്. അത് ഗുരു പറഞ്ഞത് എന്റെ മുമ്പിൽ ഉള്ള സമൂഹം അതിൽ നിലനിൽക്കുന്നുണ്ട്, അതിനെ പരിഷ്കരിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെന്നാണ് ഗുരു തന്നെ പറഞ്ഞത്. അല്ല തനിക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഗുരു ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചു, പിന്നെ ഹിന്ദു ദേവതകളെ സ്തുതിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഗുരു എന്താണ് ഒരു ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുമത രാഷ്ട്രീയത്തിന്റെ ആളാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. കാരണം അതിനെ ഗുരു തന്നെ നിഷേധിച്ചുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ട്. പക്ഷെ മറ്റേതൊക്കെ ചെയ്തത് അത് തനിക്ക് വേണ്ടിയല്ല, അതിൽ വിശ്വസിക്കുന്നവർ വേണ്ടി അത് ചെയ്തതാണ്. അതും അതിനെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവരുടെ സിദ്ധാന്തങ്ങളെയൊക്കെ ഗുരു പരിഷ്കരിക്കുകയായിരുന്നു. പക്ഷെ അവർ അതിൽ തന്നെ തുടരണമെന്ന് ഗുരുവിന് നിർബന്ധമൊന്നുമില്ലായിരുന്നു. ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതപരിവർത്തനം വേണോ എന്ന് ഗുരുവിനോട് യോഗ്യത പറയുന്നു. അതെനിക്കറിയത്തില്ല, നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. പിന്നെ മതത്തിന്റെ മാറ്റമല്ല മനുഷ്യന്റെ മാറ്റമാണ് വേണ്ടത് മനുഷ്യൻ നന്നാവുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിനെ മതം പരിവർത്തനത്തിന് ഇത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ വ്യക്തിപരമായി ആരെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതിനെ എതിർത്തിട്ടുമില്ല. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും മതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഗുരു അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഓരോരോ സാഹചര്യത്തിലാണ്. ഗുരു മതപരിവർത്തനത്തിന് അനുകൂലിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പല സ്ഥലത്തുനിന്നും ആൾക്കാർ മതപരിവർത്തനത്തിന് തയ്യാറാകുമ്പോൾ ഗുരു അവരെ മാറുന്നതിന് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മൊത്തം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചർച്ച ഇവിടെ നിന്നാണ് തുടങ്ങിയത്, മതത്തെക്കുറിച്ചുള്ള ചർച്ച ഓർമ്മയുണ്ടാർക്കും? എവിടെ നിന്നാ മതത്തെക്കുറിച്ച് ചർച്ച മാറിയത്? മതത്തിലേക്ക് ഇങ്ങനെ വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വന്നു? നമ്മൾ മതമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. മതത്തിലേക്ക് ചർച്ച വന്നു. ഒരു ദിവസം വന്നു, ഏകദേശം 10-20 ചർച്ചകൾ മതത്തെക്കുറിച്ച് നടന്നു കഴിഞ്ഞു. അത് വരാൻ കാരണം മതാതീത ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയം വന്നപ്പോഴാണ്. ഗുരു അങ്ങനെ ഒരു മതാതീത ആത്മീയത എന്ന് പറയുന്നത് ഗുരു പറയുന്നില്ല. എന്നുവെച്ചാൽ ഗുരു മതത്തെ നിഷേധിക്കുന്നില്ല. ഒന്ന്, അകലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാപി ചെയ്തിരുന്നു. ഈ മതം എന്ന് പറയുമ്പോൾ അവിടെ മതവും ആത്മീയതയും ഒന്ന് തന്നെ. ഗുരുവിന്റെ മുഖ്യമായ മതം എന്ന് പറയുന്നത് അത് തന്നെ ആത്മീയത. മനുഷ്യൻ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മീയ സിദ്ധാന്തം. അത് മറ്റുള്ളവർക്കും സുഖകരമായിരിക്കണമെന്ന് പറയുന്നതാണ് ആത്മീയ തത്വം. അത് മതം ഒന്ന് തന്നെയാണ്. അവിടെ മതാതീത ആത്മീയത എന്ന് പറയുന്ന ഒന്നില്ല. അപ്പറയുന്ന അബദ്ധമാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാടില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത് വരുന്നത് നിലവിലുള്ള മതങ്ങളെ സംബന്ധിച്ച് ഒരു മതം എന്ന് പറയുന്നിടത്ത് ഗുരു അവിടെ മതത്തെ അംഗീകരിക്കുകയാണ്. പിന്നെ ഗുരു കൂടുതലായി പറയുന്ന എന്താണ്? മതങ്ങൾക്കെല്ലാം പരിഷ്കരണം ആവശ്യമാണ്. മതങ്ങളുടെ തിന്മകളെ ഇല്ലാതാക്കുക, നന്മകളെ സ്വീകരിക്കുക. കാരണം ഒരു മതവിശ്വാസിയെ അതിൽ നിന്ന് മാറ്റുക എളുപ്പമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് എളുപ്പമല്ല? കാരണം അത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. മനസ്സിന്റെ ദുർബലതയാണ് വിശ്വാസം എന്ന്. മനസ്സിന്റെ ഒരു ദുർബലമായ അവസ്ഥയാണ്. അപ്പൊ ദുർബലമായ മനസ്സുള്ളവരെ അതിൽ നിന്ന് പിടിച്ചു മാറ്റുക എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് സമൂഹത്തോട് മതം ഉപേക്ഷിക്കാൻ ഒരിക്കലും ഗുരു ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പൊ മാർക്സ് ഒക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എംഗൽസ് പറഞ്ഞതുപോലെ മതം നശിപ്പിക്കണമെന്നോ മതത്തെ ഉപേക്ഷിക്കണമെന്നോ ഗുരു ഒരിക്കലും പറഞ്ഞു. ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മതങ്ങളുടെ പരിഷ്കരണത്തിനാണ്. അപ്പോ ആ മതങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആത്മീയത അത് ഉൾക്കൊള്ളാനാ പറഞ്ഞത് മതത്തോടൊപ്പം. അപ്പോ ഗുരു പറഞ്ഞിട്ടുള്ളത് മതസഹിതമായ ആത്മീയതയാണ്, അല്ല മതാതീതമായ ആത്മീയതയെ കുറിച്ച് ഗുരു ഒരിടത്തും ഇങ്ങനെ പറയുന്നു. പിന്നെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മതത്തെ വിടാമെന്ന് പറഞ്ഞു. മതത്തെ ഒരാൾ വിട്ടുകഴിഞ്ഞാൽ അയാളുടെ ആത്മീയത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആത്മീയതയും വിടാം. അതെ, മതത്തെ വിടുന്ന ഒരാൾ ആത്മീയതയും വിടാം. പിന്നെ മതം ആത്മീയത എന്താണെന്നുള്ളതും പലതരത്തിലാണ് ആത്മീയത. അതുകൊണ്ട് മതത്തെ വിട്ടുള്ള ആത്മീയത അല്ല ഗുരു പറയുന്നത്, പരിഷ്കരിച്ച മതം അതിലുള്ള ആത്മീയത. അതാണ് സമൂഹത്തിന് ഗുരു പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഗുരുവിന് ഏതെങ്കിലും ഒരു മതത്തിൽ കൂട്ടിക്കെട്ടാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഗുരു എല്ലാ മതത്തിന്റെയും നന്മകളെ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അപ്പൊ നിലവിലുള്ള മതങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഗുരു ഒരിക്കലും മത അതീത ആത്മീയതയല്ല, ഈ മതങ്ങളിലുള്ള ആത്മീയത, മതത്തോടൊപ്പം അതേ സാധ്യമാകും എന്നുള്ളതാണ്. ഇനി ഭാവിയിലൊരു കാലത്തും മനുഷ്യൻ മതങ്ങളെയൊക്കെ വിട്ടെന്നിരിക്കും, അത് മറ്റൊരു കാര്യം. ഒരു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മതാതീത ആത്മീയത ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പരമ അബദ്ധമാണ്. അവിടത്തും അത് യോജിക്കത്തില്ല. ഇനി മതം എന്ന് പറയുന്നത് അഭിപ്രായമാണെന്ന് എന്നുള്ള ഒരർത്ഥം കൂടെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായമാണെങ്കിൽ ഗുരു തന്നെ പറയുന്നു, അഭിപ്രായമാണെങ്കിൽ മനുഷ്യന് മാറാമല്ലോ. എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത് ഇല്ലാതാകുന്നില്ല, അത് ശ്രദ്ധിക്കും. ഒരു അഭിപ്രായം നമുക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഇല്ലെന്ന് അർത്ഥമില്ല. അഭിപ്രായമുള്ളവർക്ക് അഭിപ്രായം മാറിക്കൊണ്ടേ. അപ്പൊ മതത്തിന് ഇനി അഭിപ്രായം എന്നൊരു അർത്ഥം കൊടുത്താൽ അതും ഗുരു പറയുന്നുണ്ട്, മതാഭിപ്രായമാണല്ലോ, അത് മാറാമല്ലോ. അത് സംസ്കൃത പദത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത്. മതം അഭിപ്രായം എന്ന് സംസ്കൃതത്തിൽ ഒരർത്ഥമുണ്ട്, പക്ഷെ റിലീജിയൻ എന്ന് പറയുമ്പോൾ അർത്ഥമാണ്. സംസ്കൃതത്തിൽ മതമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ റിലീജിയൻ എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. അപ്പം മതം എന്ന് പറയുന്നത് ഇവിടെ റിലീജിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് ഏകദേശം സമാനമായി സംസ്കൃതി വരുന്ന പദം ധർമ്മം എന്നുള്ളതാണ്. ധർമ്മമാണ് അത്, റിലീജിയനോട് അടുത്ത് വരും. ശരിയായൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്നുള്ള തന്നെയാണ് അർത്ഥം. അപ്പോ അവിടെ മതം എന്നുള്ളതിനൂടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നിടത്ത് റിലീജിയൻ എന്ന് വിവർത്തനം ചെയ്തിട്ട് അതിന്റെ അകത്ത് മതം ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. അത് നല്ലതാണ്. കാരണം മതം റിലീജിയൻ എന്ന് പറയുന്നത് ഇന്നിപ്പോ അങ്ങനെയാണ് പ്രചാരത്തിരിക്കുന്നത്. റിലീജിയൻ നമ്മൾ മതം എന്ന് പറയും. പക്ഷെ മതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് അഭിപ്രായം, സിദ്ധാന്തം ഇങ്ങനെയൊക്കെ ഉള്ളു. എന്നാൽ റിലീജിയൻ ധർമ്മം എന്ന് പറഞ്ഞ ആൾക്കാർക്കൊട്ട് മനസ്സിലാകത്തില്ല. ശരിക്കും അതാണ് ശരിക്കുള്ള വാക്ക്, യോജിക്കുന്ന, ഏറെക്കുറെ യോജിക്കുന്ന വാക്ക്. അപ്പം മതത്തിന് വന്ന് ക്രിസ്തു മതം, ഇസ്ലാം മതം ഇങ്ങനെയെല്ലാം നിലനിൽക്കുന്ന മതങ്ങൾ, ജനങ്ങൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന മതങ്ങളെന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ അഭിപ്രായം എന്ന് കൊടുക്കാം. അഭിപ്രായം എന്നുള്ള അർത്ഥം കൊടുത്താൽ പോലും മതം മാറുന്നു, മാറുന്നതാണെന്നേ ഗുരു പറഞ്ഞിട്ടുണ്ട്, മതം ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ടില്ല. മതമില്ലാത്തതാണ് എന്ന് ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് പരിഷ്കരിച്ചത്. അതുകൊണ്ട് അത് ഗുരുവിന്റെ അഭിപ്രായമായിട്ട് പലരും പറയുന്നത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സുഖമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആൾക്കാർ പറയുമ്പോൾ അത് വളരെ സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നും. പിന്നെ ഈ ആത്മീയതകളെല്ലാം ഈ മതങ്ങൾ ചേർന്നാണ് നിൽക്കുന്നത് ഇന്ന്. ഇപ്പോൾ ക്രിസ്തു മതം എന്ന് പറഞ്ഞാലും ഇസ്ലാം മതം എന്ന് പറഞ്ഞാലും ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ജാതികൾ, ആ ജാതികളിലാണ് ആത്മീയത ഒക്കെ നിൽക്കുന്നത്. ഓരോ ജാതിക്കും ഓരോ ആത്മീയതയുണ്ട്. അങ്ങനെയാണ് ഇവിടെയും നിന്നിട്ടുള്ളത്. ബ്രാഹ്മണ ജാതിയുടെ ആത്മീയതയല്ല മറ്റുള്ള ജാതിക്കാരുടെ ആത്മീയത, എന്നാൽ വ്യത്യസ്തമായി. അതുകൊണ്ട് മതത്തെ വേർപെടുത്താൻ പറ്റില്ല. പിന്നെ എന്താണ്, മതവും ആത്മീയതയും ഒന്നാകുന്നത് ഒരു സ്ഥലത്തേ ഉള്ളൂ. എന്താണ് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം എന്ന് പറഞ്ഞാൽ അതൊരു മതവുമാണ്. അങ്ങനെ ഒരു മതം എന്നാണ് വിളിക്കുന്നത്. അവിടെ മതാതീതം എന്ന് പറയുന്നത് അത് ആത്മീയതയാണ്. അത് ഗുരു നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്. അങ്ങനെ പറയുമ്പം മറ്റുള്ള മതങ്ങളും എല്ലാ മതക്കാർക്കും അത് സ്വീകരിക്കാം. അവിടെ ഒരു മതം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഒരാൾക്കൊരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന മത ആത്മീയത അല്ലെങ്കിൽ ആത്മീയ മതം അതിനെ സ്വീകരിക്കാം. ആർക്കും വിരോധമുള്ള കാര്യമില്ല. തന്റെ സുഖത്തിന് ചെയ്യുന്നത് അന്യനും സുഖം കൊടുക്കണമെന്ന് പറയുന്ന ഈ ഇതെന്താണോ, ഇത് ആത്മീയ മതമാണ്, എല്ലാവർക്കും സ്വീകരിക്കും. അപ്പോ അത് ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ പൊതുവെ ആത്മീയത എന്ന് പറഞ്ഞു വരുന്നത് ആത്മാവിനെ ഏറ്റവും വളരെ പരിശുദ്ധമായി ആണ് പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്നത്. ഈ ജഡം ആയ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന പരിശുദ്ധമായ ഒന്നാണ് ആത്മാവ്. അപ്പോൾ അതിനോടടുത്തിരിക്കുന്നതിനൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്, ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? സദ്ഗുണങ്ങളെല്ലാം വരും, ഒരു മനുഷ്യനിൽ കാണുന്ന നല്ല ഗുണങ്ങൾ അതെല്ലാം. ഇപ്പോൾ ക്ഷമ, ശാന്തി, സ്നേഹം ഇങ്ങനെയൊക്കെ വരുന്ന ഗുണങ്ങൾ മനുഷ്യൻ കാണാം. ഇതൊക്കെ ആത്മീയമാണ്, കാരണം അത് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോ ക്രോധം അതിനാത്മീയമായിട്ട് എടുക്കില്ല, കാരണം അത് പരിശുദ്ധമായ ആത്മാവിനോട് ചേർന്നിരിക്കത്തില്ല. അശാന്തി, ആത്മാവ് സ്വയം ശാന്തമാണ്, അപ്പൊ അശാന്തി ആത്മീയമായിട്ട് എടുക്കത്തില്ല. അതൊക്കെ ഭൗതികമാണെന്നോ ജഡീയമാണെന്നോ ഒക്കെ പറയും, ജഡത്തെ സംബന്ധിക്കുകയാണെന്നാണെന്ന്. ഇപ്പൊ സദ്ഗുണങ്ങളെല്ലാം ആത്മീയമാണ്. പിന്നെ മൂല്യങ്ങൾ നമ്മൾ പറയുന്നു, സത്യം പാലിക്കണം, ആരെയും വഞ്ചിക്കരുത്, ഇതൊക്കെ മൂല്യങ്ങളാണ്. നീതി വേണം എന്നെല്ലാം പറയുന്ന മൂല്യങ്ങൾ, ഈ മൂല്യങ്ങളും ആത്മാവിനോട് ചേർന്നിരിക്കുന്നതാണ്. കാരണം മൂല്യത്തിന് സമൂഹ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ അതിന് വലിയ പങ്കുണ്ട്. മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതമായാലേ സമൂഹത്തിൽ ശാന്തിയും സൗഹാർദ്ദവും സഹവർത്തിത്വം ഒക്കെ നിലനിൽക്കും. അതുകൊണ്ട് മൂല്യങ്ങളെന്ന് പറയുന്നതും ആത്മീയങ്ങളാണ്. പിന്നെ ആത്മീയമായി വരുന്നത് അലൗകികമായ ചിന്തകള്, വികാരങ്ങള്, വിചാരങ്ങള്, ഇതൊക്കെ ആത്മീയമാണ്. എന്ന് വെച്ചാൽ ഈ ലോകവുമായി ബന്ധപ്പെടാത്തത്, ഭൗതികമായി ബന്ധപ്പെടാത്തത്, ജഡ വസ്തുക്കളുമായി ബന്ധപ്പെടാത്ത അലൗകികമായ, അതിന് വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ഈശ്വരൻ അലൗകികമായ ഒന്നാണ്, ലോക പ്രസിദ്ധമായ ഒന്നാണ്, അതിനുള്ള വിശ്വാസം അത് ആത്മീയമാണ്. പിന്നെ ആ ഈശ്വരനെ കുറിച്ചുള്ള തത്വചിന്തകൾ, ഈശ്വരന്റെ സ്വരൂപം ഇങ്ങനെയാണ്, ഈശ്വരൻ ഇന്ന ആളാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഇതെല്ലാം ആത്മീയതയാണ്. പിന്നെ ആ ഈശ്വരനെ പ്രാപിക്കണമെന്നുള്ള ചിന്ത, അതിനുള്ള ഉപായങ്ങൾ, ഇപ്പൊ ഭക്തി എന്ന് പറയും, അത് ആത്മീയമാണ്. കാരണം അത് ഈശ്വരനെ പ്രാപിക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ധ്യാനം, ഈശ്വരനെ ധ്യാനിക്കുന്നു, അത് ആത്മീയമാണ്, കാരണം അത് ഈശ്വരനെ പ്രാപിക്കാനുള്ള ഒരു ഉപായമാണ്. അറിവ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ്, എന്തെങ്കിലും അറിവ് പോലെ ഈശ്വരീയമായ അറിവ്, ദൈവികമായ അറിവ്, ഇതൊക്കെ ആത്മീയമാണ്. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോ കേവലം ഈശ്വര വിശ്വാസം മാത്രമല്ല, ഈ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പൊ ഒരാള് ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി അയാൾ ധ്യാനിക്കുന്നില്ല, ഭജിക്കുന്നില്ല, തത്വചിന്ത ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അയാൾ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൽ, സത്യം, നീതി, സഹോദര്യം, സഹവർത്തിത്വം, ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഒരു മനുഷ്യൻ സമൂഹ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട മൂല്യങ്ങളാണ് പാലിക്കുന്നുണ്ട്. അയാളും ആത്മീയ ജീവിയാണ്, അതിനയാള് ഈശ്വര വിശ്വാസിയായിരിക്കണമെന്നൊന്നുമില്ല. അതയാളുടെ സാമൂഹ്യ ബോധമാണ്, എന്തെങ്കിലും ഒരു വിശ്വാസം അതാണ്. അതുപോലെ ഒരാളുടെ സദ്ഗുണങ്ങൾ, അയാൾ സ്നേഹം, ശാന്തി, ഇങ്ങനെയൊക്കെയുള്ള സദ്ഗുണങ്ങളയാള് ഇങ്ങനെ ക്ഷമ, അതൊക്കെ നിലനിർത്തുന്നു. അയാൾ ഈശ്വരനെ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നു. അയാളും ആത്മീയമാണ്, കാരണം ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ഇതെന്ന് കരുതുന്ന അത്തരം കാര്യങ്ങളെ അയാൾ സ്വീകരിക്കുന്നു. ഇനി ഒരാൾ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്, ആത്മാവിനെ അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാള് ഗുണങ്ങളെ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ ശാന്തി, ക്ഷമ, ഇങ്ങനെയുള്ള ഗുണങ്ങളെ, മൂല്യങ്ങളെ സ്വീകരിക്കുന്നു. എന്നാൽ അയാൾ ആത്മീയക്കാരൻ തന്നെയാണ്. ആത്മാവിനെ അംഗീകരിക്കുന്ന ആത്മീയക്കാരന്റെ അതേ ഗുണങ്ങളെയും മൂല്യങ്ങളെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ ഈ ആത്മീയത എന്ന് പറയുന്നത് ഇങ്ങനെ വിപുലമായ അർത്ഥതലങ്ങളുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമാണ് എന്താണ് ആത്മാവിനെ അംഗീകരിക്കുക, അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈശ്വരനെ അംഗീകരിക്കുക, ഈശ്വരനെ വിശ്വസിക്കുക, അതിനുവേണ്ടി ഈശ്വരനെ പ്രാപിക്കാൻ ശ്രമിക്കുക. ഇതല്ല അപ്പോ ആത്മീയത, ആത്മീയ തത്വം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുന്നത് ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അന്യന് ദോഷം ചെയ്യാതിരിക്കുക. അവിടെ ആത്മാവിനെ അംഗീകരിക്കുമ്പോൾ, ആത്മാവിന്റെ അസ്തിത്വത്തെ സ്വീകരിക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? ആത്മാവ് എന്ന് പറയുന്ന ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഒരാള് ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരാള് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. ആത്മാവിനെ ഇവിടെ ഗുരു പറയുന്ന അങ്ങനെ ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ടാണ്, ആത്മാവിന്റെ അസ്തിത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ്, ആത്മാവ് ആനന്ദസ്വരൂപമായ ഒരു ആത്മാവ് എന്നുള്ളതിനെ സ്വീകരിച്ചുകൊണ്ടാണ്. പിന്നെ അതിനൊരാള് അംഗീകരിച്ചില്ലെങ്കിൽ, ഒരു നാസ്തികനാണെങ്കിലും ഇത് സ്വീകരിക്കാം. എന്തുകൊണ്ട്? ആത്മാവിനെ അറിയുന്നോ അംഗീകരിക്കുന്നോ എന്നുള്ള വിഷയമേ ഇല്ല. ഒരാൾ എന്ത് ചെയ്യുന്നു? തന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആത്മാവിനെ കുറിച്ച് അയാൾക്ക് ഒരു ബോധമില്ല. ആത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങളൊന്നും അയാൾ പഠിച്ചിട്ടില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു? തന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. തന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് ദുഃഖമാകാൻ ഇതിരിക്കാണ് ശ്രമിക്കുന്നത്. അപ്പോ ഇതിന് ആത്മീയതയെന്ന് പറയണമെന്നില്ല. അയാൾ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം. അപ്പോ ആ രീതിയിൽ വേണമെങ്കിലും ഒരാൾക്ക്, ഒരു നാസ്തികനായ ഒരുവന് വേണമെങ്കിലും സ്വീകരിക്കാം ഗുരു പറയുന്ന ഒരു മതത്തെ. അതിനയാള് ആത്മാവിനെ അംഗീകരിക്കണമെന്നോ ഈശ്വര വിശ്വാസിയായിരിക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല. അയാൾക്കും എന്താണ് ഇതിന് ആത്മീയത എന്നുള്ള പേരിട്ട് വിളിക്കണമെന്ന് പോലും ഇല്ല. വിളിച്ചാലും കുഴപ്പമില്ല, കാരണം ആത്മശബ്ദത്തിന് അതിന്റെ മുഖ്യമായ അർത്ഥം ഞാനെന്നാണ്. സംസ്കൃതത്തിൽ ആത്മശബ്ദത്തിൽ ആത്മീയത എന്ന് വെച്ചാൽ തന്നെ സംബന്ധിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ തന്നെ സംബന്ധിച്ച് അയാളൊരു ഒരു പോളിസി, ഒരു നയം ജീവിതത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ സുഖത്തിന് വേണ്ടി, എന്റെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം ആകാതിരിക്കാൻ ശ്രദ്ധിക്കും. അതൊരു വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടാണ്, ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള ഒരാൾക്കും ഒരു നാസ്തികനും ഗുരുവി പറയുന്നത് സ്വീകരിക്കാം. ഗുരു ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ, ഒരു കാര്യങ്ങളിലും ഗുരുവിനെ സംബന്ധിച്ച് നിർബന്ധമില്ല. ഗുരു ആത്മാവിനെ വിശദീകരിക്കുമ്പോൾ അറിവായിട്ടാണ് വിശദീകരിക്കുന്നത്. അറിവ് എന്ന് പറയുമ്പോൾ അതിനെ പ്രാഥമികമായി എല്ലാവർക്കും അംഗീകരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അറിവെന്ന് പറയുന്നത് എന്താണ്? പിന്നെ അതിന്റെ സൂക്ഷ്മമായ അർത്ഥതലങ്ങളിൽ പോകുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു മതം എന്ന തത്വത്തെ ആസ്തികനും നാസ്തികനും ഒരുപോലെ സ്വീകരിക്കും. അതാണ് ഇതിന്റെ ഓർമ്മ. അതൊരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതൊരു സമൂഹജീവിയായ ഒരു മനുഷ്യന് സ്വാഭാവികമായും അവന്റെ ചിന്തയിലൂടെയും അവന്റെ ജീവിതാനുഭവങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമാണ് ഈ നന്മകളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നത്. ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, നല്ല ആശയങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചൊരു മതം പഠിപ്പിച്ചതെന്നുമല്ല, ഈ ഇത് തന്നെ ഈ പറയുന്നതിന് തന്നെ വിശേഷം മതത്തിനൊന്നും കൂടെ സ്ഥാനമില്ല ഈ ഗുരു ഈ പറയുന്ന കാര്യം. അതെല്ലാവർക്കും ചിന്തിക്കാമെന്നുള്ള കാര്യമേ. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, തനിക്ക് അനിഷ്ടമായിരിക്കുന്നത് മറ്റുള്ളവർക്കും അനിഷ്ടമായിരിക്കും. തനിക്ക് അനിഷ്ടം വരുന്നത് ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ മറ്റുള്ളവരും അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു സഹവർത്തിത്വ നിയമം, നമ്മൾ മറ്റുള്ളവർക്ക് അനിഷ്ടം പ്രവർത്തിക്കാതെ. ആരെങ്കിലും നമുക്ക് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്യർക്ക് നന്മ ചെയ്യുക. ഇത് മനുഷ്യനിങ്ങനെ പരിണാമത്തിലൂടെ ദീർഘകാലം പരിണമിച്ച് പരിണമിച്ച് മനുഷ്യൻ സംസ്കരിച്ച് ആധുനിക മനുഷ്യനായി വന്നപ്പോൾ അവന്റെ മനസ്സിൽ വന്ന ധാരണകളാണിതൊക്കെ. ഇങ്ങനെയൊക്കെ വേണം സമൂഹത്തെ ജീവിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ പുരോഗമിച്ചതെന്ന് പറയുന്നത്. മനുഷ്യൻ മാനുഷികമായ ഭാവങ്ങൾക്കെല്ലാം ഒരുപാട് പുരോഗതി ഉണ്ടായതാണ്. മറിച്ച് അവൻ മതത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ എന്തുവരും, പ്രാകൃതമായ കാര്യങ്ങൾ വീണ്ടും വരും. പ്രാകൃതമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അഹിംസ, വിദ്വേഷം, ഇതെല്ലാം വരും. പൊതു മതങ്ങൾ അങ്ങനെ കാണും. ഇന്നും ഞങ്ങള് മതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിന്റെ മതം ശരിയല്ല എന്റെ മതം ശരിയാണെന്നുള്ള നിലപാടില്ല ഇന്നും ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യ അങ്ങനെ ചർച്ച ചെയ്യുന്നത്, നിന്റെ മതം ശരിയല്ല എന്റെ മതം ശരിയാണെന്നുള്ള ഒരു നിലപാടിൽ എന്നും മതങ്ങൾ ഇന്നും ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു, എന്താ കാരണം? അങ്ങനെ അതുകൊണ്ടല്ല, അതുകൊണ്ടുമല്ല. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലായെങ്കിൽ ഇതിന് ഉത്തരം പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? ഇന്നത്തെ മത ചർച്ചകളെ കുറിച്ച് നോക്കുക, നിന്റെ മതം ശരിയല്ല എന്റെ മതം ശരിയാണെന്നാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടല്ല, ഈ ഒരു മതവും ശരിയല്ല അതുകൊണ്ടാണോ? ഇതാണ് അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ ചുരുക്കം. ഞാൻ പറയുന്നത് നിന്റെ മതം ശരിയല്ല, നീ എന്താ പറയുന്നത്? ഇതിന്റെ ഗുരു പറയുന്നു ഒരു മതമാകുന്നതിന് ഉരപ്പത്, എല്ലാവരും ഒരു മതമാകുന്നതിന് ഉരപ്പത്, എല്ലാവരും ഉരപ്പത് ഒരു മതമാകുന്നതിന്. ഈ ഒരു മതം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ഇതൊരു ഒരു മതവും ശരിയല്ലെന്നാണ്. എന്തുകൊണ്ട് ഈ മതം ശരിയാകുന്നില്ല, എന്തുകൊണ്ടാണ് ശരിയാകുന്നത്, എന്തുകൊണ്ടാണ്? ഇത് പ്രാകൃതമായ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. മനുഷ്യന് അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. മനുഷ്യന് ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷെ നിങ്ങൾ കൂടുതൽ കൂടുതൽ മതത്തിന്റെ യാഥാസ്ഥികതയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചീത്തയാവും. നന്മയ്ക്ക്, മനുഷ്യന്റെ നന്മയ്ക്ക് ഈ പറയുന്ന സാഹോദരി സഹവർത്തിത്വത്തിന് അതിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? അന്ന് അത് കുറെ പ്രയോജനം ചെയ്തിരിക്കും. നല്ല ആശയങ്ങൾ പറയുമ്പോൾ കുറെയൊക്കെ പ്രയോജനം ചെയ്തിരിക്കും. പക്ഷെ ആ പ്രയോജനം ചെയ്യുന്നതും അതിൽ വരുന്ന ദോഷമെന്ന് വെച്ചാൽ, ഒരു മതത്തിന് നന്മകളുണ്ടെന്ന് വെച്ചാൽ ആ മതത്തിലെ അംഗങ്ങൾക്കേ അതുകൊണ്ട് പ്രയോജനം വരും, വേറൊരു മതത്തിലെ അംഗത്തിന് അതുകൊണ്ട് പ്രയോജനം വരത്തില്ല. സ്നേഹം, സാഹോദര്യം, കാരുണ്യം എന്നൊക്കെ പറയുന്നത് അതിനകത്തുള്ളവർക്കേ ഉള്ളൂ. വേറെ മതത്തിനോട് അവരുടെ സമീപനം എന്തായിരിക്കും? അവൻ നമ്മുടെ ശത്രുവാണ്. കാരണം അത് ഈ ഗോത്ര ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നാണ് ഈ മതങ്ങളെല്ലാം. മതം, ജാതി എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ പഴയ ഗോത്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നാണ്. ഈ ഗോത്രങ്ങളിൽ എപ്പോഴും പരസ്പരം മത്സരമാണ്. ആ മത്സരമാണ് ഈ മതങ്ങളിലെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് മതത്തിന്റെ നോക്കുക, ആരാണോ മതത്തിന്റെ യാഥാസ്ഥിതികതയെ കുറിച്ച് സംസാരിക്കുന്നത്, വെച്ചാൽ മതത്തിന്റെ യാഥാസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒറിജിനൽ മതത്തെ വേണമെന്ന് വാദിക്കുന്നവരാണ്. അവരിൽ പരമത വിദ്വേഷവും കാണും. അതിനാണ് അന്യവത് കർണമെന്ന് പറയുന്നത്. അവൻ പഴയ ഗോത്രങ്ങളെല്ലാം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗോത്രത്തിനും മറ്റൊരു ഗോത്രത്തെ സംശയമാണ്. അവൻ ഏത് സമയമാണ് നമ്മളെ ആക്രമിക്കുന്നത്, നമ്മുടെ സ്വത്ത് അപഹരിക്കുന്നത്, നമ്മുടെ സ്ത്രീകളെ മോഷിച്ചുകൊണ്ട് പോകുന്നത്, ഇത് ഓരോ ഗോത്രത്തിനും എപ്പോഴും സംശയമാണ്. അന്ന് ഈ മോഷ്ടിക്കുന്ന മുതലുകളായി കണക്കാക്കുന്ന അവന്റെ സ്വത്തും സ്ത്രീകളുമാണ്. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിക്കും, രണ്ടുപേർക്കും എപ്പോഴും സംശയമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, വളരെ ഒറ്റക്കെട്ടായി നിൽക്കും. ഓരോ ഗോത്രങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യും. ജയിക്കുന്നവനും മറ്റവന്റെ എല്ലാം കിട്ടും, തോൽക്കുന്നവനും അവന്റെ എല്ലാം നഷ്ടപ്പെടും, ചില ജീവനും നഷ്ടപ്പെടും. ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഈ മതങ്ങളെല്ലാം പണ്ട് രൂപപ്പെട്ടത്. ഏത് മതം വായിച്ചാലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്നിപ്പോ മനുഷ്യൻ ഒരുപാടൊക്കെ പുരോഗമിച്ചു. ഇന്നും മതം എന്ന് പറയുന്ന ആ ഗോത്ര സംസ്കാരങ്ങളെയാണ് പുലർത്തുന്നത്. എങ്ങനെ മതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മതം, മതത്തിന്റെ യാഥാസ്ഥികത. മതനിഷ്ഠനാകുക, ഒരാൾ മതനിഷ്ഠമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ മതത്തെ പരിഗണിക്കാതെ ഒരാൾ ജീവിച്ച, ഇപ്പൊ നമ്മൾ ഒരു മതത്തിന്റെ അംഗമാകും, എങ്ങനെയാകുന്നു വെച്ചാൽ ജനിച്ചു അല്ലേ. നമ്മള് അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചു കുറെ വർഷങ്ങൾ. ഈ മതകാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ബോധമില്ല ചെറിയ പ്രായത്തിൽ. ആ കുട്ടിക്കാലത്ത് നമ്മുടെ അടുത്ത് ഏത് മതക്കാരനുണ്ടെങ്കിലും ഒരുമിച്ച് കളിക്കുന്നു, വളരുന്നു, അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. എപ്പോഴാണോ ഈ മതത്തെക്കുറിച്ച് ബോധം വന്നു തുടങ്ങുന്നത് അപ്പോഴാണ് അന്നുവരെ മിത്രമായിരുന്നു ശത്രുവാകുന്നത്. അവിടെ മുതലാണ് മതത്തെക്കുറിച്ച് ബോധം വരുമ്പോഴാണ് പിന്നെ അവനെ വേറെ കാണത്തുള്ളൂ. എല്ലാ മതങ്ങൾക്കുണ്ട് ഈ പ്രശ്നം. അത് യാഥാസ്ഥികത ഉള്ളവരാണ്. മത യാഥാസ്ഥികത എന്ന് പറയുന്ന അതാണ്. കാരണം മതം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. മതം നഷ്ടപ്പെട്ടു പോയാൽ എന്തോ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ ആ കാലം പോയി. അത് ഏത് മതവും ഉണ്ടായത് മനുഷ്യൻ പ്രാകൃതരായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അത് ഈ പരസ്പരം കലഹത്തിൽ നിന്നാണ് ഉണ്ടായത്. സാഹോദര്യ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മത ഒരു ഗോത്രത്തിനകത്തുള്ളവർക്ക് എങ്ങനെയാണോ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകുന്ന അതുപോലെയുള്ളു. ആ രീതിയിലാണ് മതങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് മതത്തിന്റെ യഥാസ്ഥിതിയിലേക്ക് പോകുമ്പോൾ അത് ഹിന്ദുമതം എടുത്താലും ശരി, ഒരാൾ പറയണം എന്താണ് വടക്കേ ഇന്ത്യയിലൊക്കെ എഴുതി വെച്ച ഗർവസേക്കഹോ മേ ഹിന്ദുഹോ, അഭിമാനത്തോടുകൂടി പറയണം ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലിരിക്കുന്ന എന്താണ്, മതതീവ്രതയാണ്. അവൻ മുസ്ലിമിനി ക്രിസ്ത്യാനിയൊക്കെ അന്യമായി കാണുകയാണ്. എന്നിട്ട് അവൻ കൂടെ ഉള്ളവരുടെ പറയുന്നത് എന്താണ്, അവർ നമ്മളെ ആക്രമിക്കും, നമ്മൾ കരുതലോടെ ഇരിക്കും. ഇതിനാണ് അന്യവത്കരണം എന്ന് പറയുന്നത്. ഇത് മതത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇതേ കാര്യം തന്നെ ക്രിസ്ത്യാനിയും മുസ്ലിമും അവരെയും പഠിപ്പിക്കും, അനുയായികളെ. മറ്റവരൊക്കെ നമ്മളെ ശത്രുക്കളാണ്, നമ്മളെ ഏത് സമയം തകർക്കും. അത് ഈ മതപരമായ ഒരു ഐഡന്റിറ്റിയാണ്. അതാണ് ഇതിനവനെ പ്രേരിപ്പിക്കുന്നത്, ഒരു മതത്തോടുള്ള ഒരു ഐകമത്യം. അതാണ് അന്യവത്കരണം ഉണ്ടാക്കുന്നത്. അവൻ വേറെയാണ്. മതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. അതുകൊണ്ടാണ് മതം യാഥാസ്ഥികതയിലേക്ക് പോകുമ്പോൾ അത് അപകടകരമായി തീരുന്നത്. ഏത് മതവും അപകടകരം തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു മതം വേറൊരു മതത്തിന് കുറ്റപ്പറയുന്നതിന്റെ അർത്ഥമില്ല. എല്ലാ മതങ്ങളും മോശമായതുകൊണ്ടാണ് പരസ്പരം കുറ്റം പറയുന്നത്. അതുകൊണ്ടാണ് ഈ മത തീവ്രത നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ക്രമേണ എന്തുവരും, മതം വിട്ട ആശയങ്ങളിലേക്ക് വരും. അതാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മതം, ഇതിന് മതമായി ശ്രമിക്കുക. എല്ലാവരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാതിരിക്കുക എന്നുള്ള ആശയമാണ് മതം. എന്നാൽ ബാക്കി അതിനോടൊക്കെ നമ്മൾ താതാത്മ്യപ്പെടുന്നു. ഏത് അച്ഛൻ്റെയും അമ്മയുടെയും മകനായി, നിങ്ങളിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഹിന്ദുവായ മാതാപിതാക്കളുടെ മകനായോ മകളായോ വളർത്തും. അതുകൊണ്ടല്ലേ നിങ്ങൾ ഹിന്ദു എന്ന് പറയുന്നത്. ഇതേ വ്യക്തി നമ്മൾ തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം അവിടെയാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി നിലകൊണ്ടെന്ന്, ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടെന്ന്, ഒരു ക്രിസ്തീയ അവിടെയാണ് ജനിച്ചിരുന്നെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ടെന്ന്, ഇത്രയൊക്കെ ഉള്ളൂ. ജനിച്ചത് കൊണ്ടല്ലേ ഈ ബാധ്യത വരുന്നത്. അപ്പൊ ജനനം കൊണ്ടുവന്ന ഒരു ബാധ്യതയെ കഴിഞ്ഞ് ഇതിനകത്ത് യാതൊന്നുമില്ല. ജനനം കൊണ്ടുവരുന്ന ഒന്നിന് തിരിച്ചറിയാറാകുമ്പോൾ അതിനൊരു ബാധ്യതയെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവിടെ എന്താണ് ഒരു പ്രത്യേക താതാത്മ്യം സ്വയം സൃഷ്ടിക്കുന്നു തനിക്ക്. ഞാൻ ഇന്ന മതത്തിന്റെ ആണ്, മറ്റുള്ളവരെ അന്യന്മാരായി കാണുന്നു. അതുകൊണ്ട് ഇത് മാറിപ്പോകേണ്ടത് തന്നെയാണ്. മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ അത് മാറി. ഇതുവരെയുള്ള മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന അതാണ്, മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം വിട്ടുവിട്ട് വരുന്നു. ഇതുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. പണ്ട് ഈ ഗോത്രങ്ങളായിട്ടൊന്ന് പരസ്പരം അടിക്കുന്നതിനും ജയിക്കുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും മതമൊക്കെ ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമില്ല. അതാ തന്നെ മനുഷ്യൻ ഇത് ലോകം ഒന്നായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് പ്രാദേശികമായ വിചാരങ്ങളോ വികാരങ്ങളോ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും എല്ലായിടത്തുമായിട്ട് ജീവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇവിടെ ഗുരു മതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെ. ഇതാണ് ഗുരുവിന്റെ മുഖ്യമായ സിദ്ധാന്തം. ബാക്കിയുള്ളത് നിലവിലിരിക്കുന്ന മതങ്ങളിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് മനുഷ്യൻ കലഹിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അതങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തിപരമായ ഒരാൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് സ്വീകരിക്കുക, വിചാരം ചെയ്ത് മനസ്സിലാക്കി സ്വീകരിക്കുക. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇന്നുവരെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. മതത്തെക്കുറിച്ചുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കും. ഇനി അവസാനം വരുമ്പോൾ അത് ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്രയും മതി. എന്തെങ്കിൽ ബോറടി തത്വചിന്ത എന്ന് പറയുന്നതിന് മതമായിട്ട് എന്താ ബന്ധം? തത്വചിന്ത ഫിലോസഫി എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒന്നാണ്. അത് മനുഷ്യൻ നൂറ്റാണ്ടുകളായി, അതായത് അരിസ്റ്റോട്ടലിന്റെ കാലത്തിന് മുമ്പേ തുടങ്ങിയതാണ് മനുഷ്യൻ. അതിന് മുമ്പേ ഉണ്ട് പ്രീ അരിസ്റ്റോട്ടിക് പീരീഡ് എന്ന് പറയും, അന്നേ ഉണ്ട്. അവിടെ മുതൽ ഇങ്ങനെ തുടങ്ങി ഇത്രയും മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ തത്വചിന്തയുണ്ട്. ആ തത്വചിന്ത എന്ന് പറയുന്നതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതാണ് ഈ മതത്തിന് അഭിപ്രായം എന്ന് പറയുന്ന അർത്ഥമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ തത്വചിന്തകളൊക്കെ വരും. അപ്പൊ തത്വചിന്ത എന്ന് പറയുമ്പോൾ അദ്വൈതം വരും, തത്വചിന്തയാണ്. ഇപ്പോ ക്രിസ്തു ദഗിരി പ്രഭാഷണം തത്വചിന്തയാണ്, പക്ഷെ അതിനെ പിന്നെ മതമാക്കി. അവിടെ പ്രശ്നമുണ്ട്. സു പറഞ്ഞത് തത്വചിന്തയാണ്, തത്വചിന്താത്മകമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് എപ്പോഴും അത് മതമായി മാറി, അപ്പോഴാണ് പ്രശ്നമായത്. തത്വചിന്തയെന്ന് പറയുന്ന ഒരു മനുഷ്യന് അത് വ്യക്തിനിഷ്ഠമാണ്. തത്വചിന്ത സ്വീകരിക്കുക തള്ളിക്കളയും വെച്ച് മതം എന്ന് പറയുന്ന അങ്ങനെയല്ല, അതിന് സംഘടിതമായ സ്വഭാവം. അവിടെയാണ് പരസ്പര മത്സരങ്ങളും ഇതൊക്കെ വരുന്നത്. തത്വചിന്തയെ പിന്നെ മതമാക്കി മാറ്റിയാൽ അവിടെ പ്രശ്നമില്ല. തത്വചിന്ത കേവലം ഒരു ചിന്ത മാത്രമായിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ എംഗൽസ് ഒരു തത്വചിന്തകനായിരുന്നു, റൂസോ തത്വചിന്തകയായിരുന്നു. ഈ തത്വചിന്തന്മാരൊക്കെ മതത്തെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നും നിൽക്കുന്നവരുമുണ്ട് നിൽക്കാത്തവരുമുണ്ട്. പലരും ഈശ്വര വിശ്വാസത്തിൽ നിൽക്കാത്തവരാണ്, മതത്തിനോട് താല്പര്യമില്ലാത്തവരാണ്, പലതരത്തിലുണ്ട്. ചിലർ മതത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ മതം എന്നുള്ള രീതി വരുമ്പം അതിന് വരുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് പൗരോഹിത്യം വരും. പൗരോഹിത്യം വരുമ്പോൾ അതുപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാനും മതാധികാരം മതരാഷ്ട്രീയം ഇതൊക്കെ സ്ഥാപിക്കാനും ശ്രമിക്കും. അതാണ് അപകടമായി തീരുന്നത്. അപ്പോൾ മനുഷ്യന് അന്ധമായ അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കും, ആചാരങ്ങളെ അടിച്ചേൽപ്പിക്കും. അവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പോ അതിന് എന്ത് ചെയ്യും, ഈ മനുഷ്യന്റെ ബ്രെയിനിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, അതനുസരിച്ച് മനസ്സിന് മാറ്റങ്ങളുണ്ട്. ഈ മനസ്സിന്റെ ചില സവിശേഷതകൾ ഇവർ മുതലെടുക്കുന്നു, എന്നിട്ട് മനുഷ്യനെ എന്ത് ചെയ്യുന്നു, അന്ധതയിലേക്ക് നയിക്കുന്നു, അന്ധമായ വിശ്വാസങ്ങളിലേക്ക് മറ്റൊന്നും. ഈ അന്ധവിശ്വാസം എന്ന് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ ചില പ്രത്യേക രീതി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അന്ധവിശ്വാസം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് മോചിക്കാൻ കഴിയാത്ത നമ്മുടെ ബ്രെയിനിന് മാറ്റം വരാത്തതുകൊണ്ടാണ്. മതം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതത്തെ വിശ്വസി ഈ മതം വിശ്വാസം വേറെ, മനസ്സിലായോ? വിശ്വാസം എന്ന് പറയുന്നത് വേറെയാണ്, മനുഷ്യന്റെ അറിവ് വേറെയാണ്. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനോട് താതാത്മ്യപ്പെടാതെ ജീവിക്കുക, ഒരു മതത്തിനോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല, പിന്നെ അയാൾ ജീവിക്കുന്ന അയാളുടെ ജീവിത രീതി എന്നൊക്കെ പറയും, എല്ലാവരുടെയും ജീവിത രീതി എന്ന് പറയുന്നത് അത് അയാൾ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതനുസരിച്ച് മനുഷ്യന് വ്യത്യസ്തമായ ജീവിത രീതികൾ സ്വീകരിക്കുന്നു. അതിന് അയാൾക്ക് ഒരു മതചിന്ത വേണമെന്നില്ല, മതചിന്ത ഇല്ലാതെ അങ്ങനെ ജീവിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മുസ്ലിമായി ജനിച്ചു, മാതാപിതാക്കൾ മുസ്ലിം, അപ്പോൾ അവരുടെ ജീവിതത്തിൽ സുന്നത്തെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് ഒരുപാട് മതാചാരങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് സുന്നത്ത്. അല്ലേ, ഒരുപാട് എല്ലാ മതാചാരങ്ങളും ചേർത്താ പറയുന്ന സുന്നത്തം. അതിന്റെ ഭാഗമായിട്ട് കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്തു, ഇയാളെ ശരിക്കുള്ള സുന്നത്ത് ചെയ്തു. അയാൾ കുറച്ച് വളർന്നു വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതെല്ലാം ആവശ്യമില്ലാത്തതാണ്. അയാൾ മതം വിട്ടു. മതത്തിന്റെ പേരിൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റും? പാടാ, അയാൾ എപ്പോഴും ഒരു മതജീവിയാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥം ഉണ്ടോ? അതൊരു കാലത്ത് അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പൊ അയാൾ മതവിശ്വാസിയല്ല, അത് മതവിശ്വാസിയല്ല. പക്ഷെ അയാൾ മതം വിട്ടാലും ഇങ്ങനെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. അതെന്താണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോ കാതുകുത്തുന്നു. എന്റെ കുട്ടിക്കാലത്തൊക്കെ കാതുകുത്തുക ഒരു ചടങ്ങായിരുന്നു. ഞാൻ സമ്മതിച്ചിട്ടില്ല, ഞാൻ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്റെ ചേട്ടന്മാരെയൊക്കെ കാതുകുത്തിയിട്ടുണ്ട്. അപ്പോ ഈ കാതുകുത്തുക എന്ന് പറയുന്നത് അത് കുത്തിയാ കുത്തിയത് തന്നെ, നിങ്ങള് മതം ഉപേക്ഷിച്ചെന്ന് വിചാരിച്ച് ആ കുത്തൽ അവിടെ തന്നെ കാണും. അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ സാഹചര്യങ്ങളുമുണ്ട്, ജീവിതത്തിൽ വരുന്ന പല സംഗതികളുമുണ്ട്, അതുണ്ടായിരിക്കും. നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മതം വിട്ടവന് പിന്നെ ഇതിന് പ്രശ്നമുണ്ട്. മതം ഇല്ലാത്തവന് ചുറ്റുപാടുകൾക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കും, അത്രയേ ഉള്ളൂ. അതൊക്കെ ജീവിത ഉപാധികളാണ്, അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ പോലും നമ്മൾ ശീലിച്ചു വന്ന നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റും, മതം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് അത്രയും ബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരാൾക്ക് മനസ്സുകൊണ്ട് അതിനെയല്ല, അത് ഗുരു തന്നെ പറയുന്ന എന്താണ്, സംവത്സരങ്ങളായി ഞാൻ ജാതിമതങ്ങൾ വിട്ടിരിക്കുന്നു, എന്നാലും ആൾക്കാരെന്ത് ചെയ്യുന്നു, എന്നെ ഇങ്ങനെ ജാതിപ്പെട്ടതായും മതത്തിൽപ്പെട്ടതായും കരുതുന്നു. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഗുരുവിന് ജാതിയും മതമൊന്നുമില്ല, പക്ഷെ ഗുരു ജീവിക്കുന്ന ഇവിടെ ആശ്രമത്തിൽ, അല്ലേ, കഴിക്കുന്ന എന്തോന്ന് ആശ്രമത്തിലെ ഭക്ഷണം, വരുന്നവരാര്, ഭക്തന്മാര്. അപ്പൊ ജനങ്ങള് ഗുരുവിനെയും ഒരു മതത്തിന്റെ ആളായിട്ട് കാണും. അപ്പോ അതിനുള്ള മനോഭാവം, കാഴ്ചപ്പാട്, ഇതൊക്കെ മാറുക എന്നുള്ളതാണ്. ബാഹ്യമായി എല്ലാ തരത്തിലും മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അത് മൊത്തം നമ്മുടെ സമൂഹം, സമുദായം മാറി വരുമ്പോഴേ ഈ മതചിഹ്നങ്ങളില്ലാതെയാകത്തുള്ളൂ, മതത്തിന്റെ അടയാളങ്ങളില്ലാതെയാകത്തുള്ളൂ. അതല്ല മാറ്റം. മുഖ്യമായും വരുന്ന മാറ്റം എന്ന് പറയുന്നത് അതിനോടുള്ള നമ്മുടെ മനോഭാവത്തിലും അതിനോടുള്ള നമ്മുടെ ചിന്തയിലും നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികളിലും വരുന്ന മാറ്റമാണ്. കുറഞ്ഞ പക്ഷം മതത്തിന്റെ പേരിലുള്ള വിദ്വേഷങ്ങൾ അത് കളയുക. മതത്തിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ നടക്കാതിരിക്കുക, അത്രയൊക്കെ ആകാം, കൂടുതലൊന്നുമില്ലെങ്കിലും മതത്തിന്റെ പേരിൽ ഒരാളെ വിദ്വേഷിക്കാതിരിക്കാൻ കിട്ടും, അതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ വിഷയം ഇവിടെ തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. മതം